അങ്ങനെ വായിക്കില്ല. ഇതിങ്ങനെ പോയിന്റ് കുറിച്ച് വെച്ച് വായിച്ചിട്ട് കഴിഞ്ഞു. നമ്മള് പോയിന്റ് കുറിച്ചിട്ട് വായിച്ചിട്ട് ഒരു പ്രയോജനമില്ല. എങ്ങനെ? രാജധർമ്മം എങ്ങനെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞപ്പോ ഇന്നലെ? ഇപ്പൊ ഞാൻ പറഞ്ഞത് അതാണ് പറയുന്നത്, എന്റെ വിവക്ഷ. ഞാൻ എന്ത് ആണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് അത് മനസ്സിലായില്ല. എന്തായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്? അല്ല, അടുത്ത ആളുടെ അടുത്ത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ്. അവിടെ രാജധർമ്മം എന്ന് പറയുന്നത് അസംബന്ധമാണ്. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു, രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോ രാജധർമ്മം. ഇപ്പൊ പറയേണ്ടത് ഭരണഘടനാധർമ്മം. ഭരണഘടന ഒരു ഭരണാധികാരിയെ ചുമതലപ്പെടുത്തുന്ന ധർമ്മങ്ങൾ, അതാണ് ഒരാൾ അറിഞ്ഞിരിക്കേണ്ടത്, രാജധർമ്മമാണ്. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇപ്പൊ രാജധർമ്മം എന്ന് പറയുന്നത് ശരിയല്ല, അത് തെറ്റാണ്. ഇപ്പൊ മനസ്സിലായത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ അത് മറ്റൊരാൾ മനസ്സിലായി എന്നുള്ളത് കൊള്ളാം. ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിലും വേറൊരാൾക്ക് മനസ്സിലായാലും പിന്നെ വേറെ. വേറെ എന്താണ്? ശരി, ശരി, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ തുടർച്ചയായി കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടും തമ്മിൽ കണക്ഷൻ വേണം. ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഇത്രയും മതി. ഇപ്പൊ എന്നോട് ചോദ്യം ചോദിച്ച് ഞാൻ ഉത്തരം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഇതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇത് പോരാ. പിന്നെ വേറെന്താണ്? ധർമ്മത്തെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ശരി. ജനാധിപത്യത്തിൽ രാജധർമ്മം ഇല്ല, ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ജനാധിപത്യത്തിൽ രാജാവിന്റെ ധർമ്മം മനസ്സിലായി, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല, ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞല്ലോ, അതിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ അരാജകത്വമാണോ അല്ലയോ അതൊന്നുമല്ല പറയുന്നത്. രാജധർമ്മം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം രാജ്യത്തിന്റെ ധർമ്മം എന്നല്ല, രാജാവിന്റെ ധർമ്മം എന്നാണ്. മനസ്സിലായോ? രാജധർമ്മം രാജ്യധർമ്മമാണ്. രാജധർമ്മം എന്ന് വെച്ചുകഴിഞ്ഞാൽ രാജാവിന്റെ ധർമ്മം. അത് എന്താണ്? ഒരു സ്വതന്ത്ര ജനാധിപത്യ സംവിധാനത്തിൽ അത് പറയാൻ പാടില്ല. അവിടെ ഭരണഘടനാ ധർമ്മം എന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ജനാധിപത്യ ധർമ്മം എന്ന് പറയും, രാജധർമ്മം എന്ന് പറയുന്ന വാക്കേ ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് പറഞ്ഞത്. ഇത് എന്താണ്, നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ധർമ്മത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, ഇങ്ങനെ വലിയ എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളിങ്ങനെ പറഞ്ഞു എന്ന നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിക്കുന്നത് ഇങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. പ്രതിപക്ഷം പറയുന്നതാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ രാജധർമ്മം എന്നുള്ള പ്രയോഗം തെറ്റാണെന്ന് അവർ പറയുന്നില്ല ആരും. പ്രതിപക്ഷം എന്ത് വലിയ കാര്യം പറഞ്ഞതുപോലെയാ പറയുന്നത്, അതാണ് തെറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. രാജധർമ്മം എന്ന് പറയാൻ പാടില്ല, ഭരണഘടനാ ധർമ്മം എന്നേ പറയാൻ പാടുള്ളൂ, ജനാധിപത്യ ധർമ്മം എന്നേ പറയാൻ പാടുള്ളൂ. കാരണം രാജഭരണം കഴിഞ്ഞു. ഈ ഒരു കാര്യം മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞ കാര്യത്തെ കുറിച്ചുള്ള വ്യക്തത എന്റെ മനസ്സിൽ ഇരുന്നാൽ പോരല്ലോ, കേൾക്കുന്നവർക്കും മനസ്സിലാക്കും. രാജധർമ്മം എന്ന് പറയുന്ന ഓരോരോ കാലഘട്ടത്തിൽ ഓരോരുത്തര് എന്താണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിനയാനത്തെ വിവാദത്തെ കുറിച്ച് പറഞ്ഞു. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ശ്രീരാമന്റെ ധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ തീരുമാനിച്ച ധർമ്മമാണ്, അതാണ് രാജധർമ്മം. അത് ബ്രാഹ്മണൻ എഴുതിയുണ്ടാക്കിയ ധർമ്മമാണ്, ക്ഷത്രിയനായ ശ്രീരാമൻ പുലർത്തിയിരുന്നു, അതാണ് രാജധർമ്മം. ജനാധിപത്യത്തിൽ അങ്ങനെയുള്ള ധർമ്മമല്ല. അതിനു വേണ്ടിയിട്ടാണ് ആ കഥയൊക്കെ പറഞ്ഞത്, കഥയല്ല നടന്ന സംഭവം പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആ വ്യത്യാസം ധർമ്മത്തെ സംബന്ധിച്ചുള്ള എന്താണ് ഇന്നത്തെ കൃത്യമായ ധാരണ ഉണ്ടാവണം, അത് പഴയതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഗാന്ധി ജനാധിപത്യത്തെ അംഗീകരിച്ച ആളാണ്, അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞത്, അതൊക്കെയാണ്. പക്ഷെ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു സനാതന ധർമ്മവാദിയായിരുന്നു. സനാതന ധർമ്മം അതിൽ അത് വേണമെന്ന് നിർബന്ധം പിടിച്ച കാരണമാണ്. അങ്ങനെ വരുമ്പോൾ സനാതന ധർമ്മത്തിൽ എന്താണ് ചാതുർവർണ്ണയും കടന്നു വരും. അങ്ങനെ വരും. അങ്ങനെ അതന്നെ ഇപ്പൊ എന്ത് പറഞ്ഞു? ആ അത് പിന്നെ അത് അന്നത്തെ കാലഘട്ടത്തിൽ അതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു. അപ്പോ ഗാന്ധിജിയുടെ അഭിപ്രായത്തോട് സഹോദരനയ്യപ്പന് യോജിപ്പില്ലായിരുന്നു. അതുകൊണ്ട് സഹോദരനയ്യപ്പൻ തന്റെ അഭിപ്രായം പറഞ്ഞു. എന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഇപ്പോ എന്താണ് അതാണ് പറയുന്നത്, പറയുന്ന ആളുടെ വിപക്ഷം മനസ്സിലാക്കുന്നു പറയുന്നത്. അത് മനസ്സിലാക്കണം. സവർണയപ്പ എന്തുകൊണ്ടെന്ന് രാവണ രാജ്യോട് പറഞ്ഞു. അത് അതതിന്റെ ശരിയായ അർത്ഥത്തിലാ പറഞ്ഞത്. അതുപോട്ടെ, അതിലേക്ക് ഇപ്പൊ പോയിട്ട് കാര്യമില്ല. ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നു. ഈ ധർമ്മവും എന്താണ് പഴയകാലത്ത് ധർമ്മവും ഈശ്വരവിശ്വാസവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം. പഴയകാലത്ത് കാര്യം പറയാം, ഇന്നത്തെ ധർമ്മവും ഈശ്വരവിശ്വാസവും. നമ്മൾ പ്രാർത്ഥിക്കാറില്ല, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അവിടെ ഒരു ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വരനോടവിടെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ എന്താണ് പറയുന്നത്? അത് ഒരു ആശയമാണ്, അത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പറയുന്ന കാര്യം എന്താണോ, ഇതെല്ലാം എന്താണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരാളാണ് ഈശ്വരൻ. എല്ലാ കാര്യങ്ങളും ഈശ്വരൻ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയാണെങ്കിൽ ഈ ലോകത്ത് ധർമ്മത്തെ നിലനിർത്തുന്നത് ഈശ്വരനാണെന്ന് വരും. ലോകം ധാർമ്മികമായി പോകണമെങ്കിൽ എന്ത് വേണം? ഈശ്വരൻ വിചാരിക്കണം. എന്തുകൊണ്ടാണ് ഈശ്വരന്റെ മൂന്ന് ഗുണങ്ങളെ കുറിച്ച് പറയും? എന്തൊക്കെയാണ് മൂന്ന് ഗുണങ്ങൾ? ഒന്ന് സർവജ്ഞനാണ്, മറ്റൊന്ന് സർവശക്തനാണ്, മൂന്ന് പരമകാരുണികനാണ് ഈശ്വരൻ. പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ. ഇതിപ്പോഴൊന്നും പറയുന്നതല്ല, ഇവിടെ പുരാതന കാലം മുതലേ പറഞ്ഞു വരുന്നതാണ്. ക്രിസ്തുവിന് മുമ്പേ, ക്രിസ്തുവിന് മുമ്പേ എന്ന് പറയുന്നത് തത്വചിന്തകന്മാരുടെ ഇടയിൽ ഇത് ഒരു ചർച്ചയാവുന്നത് അതിന് മുമ്പേ ഇത് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈശ്വരൻ ആരാണ്? സർവജ്ഞൻ, സർവശക്തൻ, പരമകാരുണികൻ. അപ്പൊ അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ലോകത്ത് ധർമ്മം നിലനിൽക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ലോകത്ത് അധർമ്മം നടക്കാൻ പാടില്ല. ലോകത്ത് അധർമ്മം ഉണ്ടോ? ഉണ്ടോ? ലോകത്ത് അധർമ്മം ഉണ്ടോ? ഉണ്ട്, പലതരത്തിലും അധർമ്മമുണ്ട്. അപ്പൊ ഇതിനെയാണ് പഴയകാലത്ത് ദീർഘകാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അതിനാണ് പ്രോബ്ലം ഓഫ് ഇവിൽ എന്ന് പറയുന്നത്. ഈശ്വരന്റെ അസ്തിത്വവും അധർമ്മവും, നിങ്ങളല്ലേ പറഞ്ഞ ലോകത്ത് അധർമ്മമുണ്ട്, ഈ രണ്ടും കൂടെ എങ്ങനെ ഒത്തുപോകും? ധർമ്മമുണ്ടെന്ന് നിങ്ങളാണ് പറഞ്ഞത്. ഈശ്വരൻ എങ്ങനെ സർവജ്ഞൻ, സർവശക്തൻ, പരമകാരുണികനായ ഈശ്വരനുമുണ്ട്, അധർമ്മമുണ്ട്, ഇതെങ്ങനെ ഒത്തുപോകും? ബി സിയിൽ, അതായത് ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനാണ് എപ്പിക്യൂറിക്ക്. എപ്പിക്യൂറി കേട്ടിട്ടില്ല? എന്തോന്നു അത്? കൂനി, കൂനി, കൂറിയൻ, കൂനി സിസ്റ്റം, ജർമ്മൻകാരൻ, അത് പേര് എപ്പിക്യൂറി. ക്യൂറി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധി നേടിയ ഒരാളുണ്ട്, സയന്റിസ്റ്റ്, തത്വചിന്തകനാണ്. ഈ തത്വചിന്തകനെ കുറിച്ച് ശരിക്കുള്ള വിവരങ്ങളൊന്നുമില്ല. ഇദ്ദേഹത്തിന്റേതായ അറിയപ്പെടുന്ന ഒന്നാണ് എപ്പിക്യൂറിക് ഡൈക്കോട്ടമി. തത്വചിന്തകന്മാരെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു വിരോധാഭാസം. പുള്ളി മൂന്ന് ചോദ്യം ഉന്നയിച്ച് ഇതാണ്. അത് എന്ന് ചോദ്യം വന്നോ പുള്ളി ചോദിച്ചെന്നാണ് കരുതുന്നത്. പിൽക്കാലത്തുള്ളവർ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇപ്പോ 10-2500 വർഷങ്ങളായി ചോദ്യം ഇന്നും ചർച്ച ചെയ്യുകയാണ്. ഇപ്പോഴും ഇന്നും അതിന്റെ ചർച്ച കാണും. കാരണം ലോകത്ത് ആസ്തികന്മാരും നാസ്തികന്മാരും ചേരി തിരിഞ്ഞ് ഈ വിഷയം ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ പക്ഷത്ത് എന്താണ് ചോദ്യം വന്നത്? പരമകാരുണികൻ, സർവശക്തൻ, സർവജ്ഞനായ ഒരു ഈശ്വരൻ ഇരിക്കെ എങ്ങനെയാണ് ഇവൽ തിന്മ, അധർമ്മം, അനീതി ഇതൊക്കെ എങ്ങനെ ഈ ലോകത്ത് നടക്കുന്നു? പുള്ളി ചോദിച്ചൊരു ചോദ്യം. കാരണം ജഗത്ത് സൃഷ്ടിച്ചത് ഈശ്വരനാണ് എന്നാണ് പറയുന്നത് അല്ലേ. ജഗത്ത് ഈശ്വരനെ സൃഷ്ടിച്ചെങ്കിൽ ആ ഈശ്വരൻ പരമകാരുണികനാണെങ്കിൽ ഇവിടെ ഒരു അധർമ്മവും ഒരു അനീതിയും ഒരു ദുഃഖവും ഒന്നും സംഭവിക്കാൻ പാടില്ല, ആരും കഷ്ടപ്പെടാൻ പാടില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ പരമകാരുണികനാണ്. ഇദ്ദേഹത്തിന്റെ ചോദ്യമാണ് എന്റെ ചോദ്യം. അപ്പൊ ഈശ്വരൻ പരമകാരുണികനാണോ? ആണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഉദാഹരണം ഇന്നലാണെന്ന സംഭവം തന്നെ. വയനാട്ടിൽ എന്ത് ചെയ്തു? മഹാദുരിതം സംഭവിച്ചു. എന്തൊക്കെയാണ് സംഭവിച്ചത്? അമ്മമാർക്ക് കുട്ടികൾ നഷ്ടപ്പെട്ട്, കുട്ടികൾക്ക് അമ്മമാരെ നഷ്ടപ്പെട്ട്, ബന്ധുക്കൾ നഷ്ടപ്പെട്ട്, മുറിഞ്ഞവര്, ചതഞ്ഞവര്, പകുതി മരിച്ചവര്, മഹാദുരിതം ഒരു പ്രദേശമുണ്ട്. അപ്പൊ പരമകാരുണികനായ ഒരു ഈശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഈശ്വരൻ സൃഷ്ടിച്ച ഈ ജീവന്മാര് എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു? ഇതാണ് പുള്ളിയുടെ ചോദ്യം. ഇതിനാണ് പ്രോബ്ലം ഓഫ് ഇതിന്റെ. എന്ത് സമാനം പറയും? എന്ത് സമാനം പറയും? ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. എന്തെങ്കിലും പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ട് ഈ മനുഷ്യർ ഇത്രയും ദുരിതം അനുഭവിച്ചു? ഒരു രാത്രി കൊണ്ട് എല്ലാം മാറി. തലേദിവസം വരെ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചിരുന്നവര് പിറ്റേ ദിവസം വലിയൊരു വിഭാഗം ജനങ്ങളാണ് ദുരിതത്തിൽപ്പെട്ടത്. ഈശ്വരൻ പരമകാരുണികനായ ഈശ്വരനാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട്? എപ്പിക്ക് ഒരു ചോദിച്ച ചോദ്യവും 2500 വർഷം എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു? എന്തുകൊണ്ടാണ് ഈശ്വരന് കാരുണ്യമില്ലേ? അതായത് അപ്പൊ പറയുന്ന ഇതാണ്, എന്താണോ ഈ ആൾക്കാർ അവിടെ പോയി താമസിച്ചിട്ട് ഈ ദുരിതമൊക്കെ അവര് വിളിച്ചു വരുത്തിയാണ് അല്ലേ. താമസിക്കരുത്. താമസിച്ച് എന്താണ് മനുഷ്യ അവിടെ പോയി താമസിച്ച് അവർ ഈ ദുരിതം ഉണ്ടാക്കി വെച്ചാണ്. ഈശ്വരൻ പരമകാരുണികനാണെങ്കിലും അപ്പോഴാണ് പ്രശ്നം വരുന്നത്. ഈശ്വരൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്. ഈശ്വരൻ അറിയാൻ എന്താണ്? ഇവരവിടെ പോയി താമസിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ദുരിതം വരും. അപ്പൊ ഈശ്വരൻ അത് എന്ത് ചെയ്യേണ്ടായിരുന്നു? പരമകാരുണികനും സർവജ്ഞനുമായതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടായിരുന്നു. വേറെ സാധാരണക്കാർക്ക് പറ്റുമോ? അത് സർവജ്ഞനായ കാരണതാ ഇന്നലെ എത്ര 30-ാം തീയതി ഉരുൾ പൊട്ടും. അതുകൊണ്ട് ഈശ്വരൻ എന്ത് ചെയ്യണം? 29-ാം തീയതി തന്നെ എല്ലാവരെയും മാറ്റണം. അതുകൊണ്ട് ഈശ്വരൻ അത് അറിയാൻ പോകുന്ന കാര്യം അനൗൺസ്മെന്റ് എല്ലാരും മാറിപ്പോ. പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു, പക്ഷേ പ്രപഞ്ചത്തിലെ ഈ പറഞ്ഞ അവിടെയാണ് ആ പ്രശ്നം വന്നത്. ഇത് അലൈൻമെന്റിന്റെ കുഴപ്പമൊന്നാണ്. അത് തന്നെ. അപ്പൊ ഈശ്വരൻ സർവശക്തനാണ്. ഈശ്വരൻ സൃഷ്ടിച്ച ആ ലോകത്തിൽ ഒരു അലൈൻമെന്റിന് കുഴപ്പം വരാൻ പാടില്ല. ഇത് മൂന്നും ഒത്ത് വരണം. മനുഷ്യന്റെ കാര്യം എന്ന് പറയും, ഈശ്വരൻ അലൈൻമെന്റ് എന്താക്കി സൃഷ്ടിക്കണം, സൃഷ്ടിക്കുമ്പം കറക്റ്റാക്കി. അതങ്ങനെ ഈശ്വരൻ സർവജ്ഞ സർവശക്തനല്ലേ, ഈശ്വരന്റെ അലൈൻമെന്റ് മനുഷ്യനെ തെറ്റിക്കാൻ പറ്റും. നിങ്ങളൊരു കാർ ഒരു കാർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കാറിന്റെ അലൈൻമെന്റ് തെറ്റിപ്പോവും, അപ്പൊ അലൈൻമെന്റ് ശരിയാകും. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ അലൈൻമെന്റ് തെറ്റിപ്പോകുന്ന ആളല്ല, സർവശക്തനാണ്, വലുതും ചെയ്യാൻ ശേഷിയുള്ള ആളാണ്. അപ്പൊ ഈശ്വരൻ ജഗത്ത് സൃഷ്ടിച്ചു വെച്ചാൽ പിന്നെ അതിന്റെ അലൈൻമെന്റ് ഈ മുഴുവൻ പറയുന്നതാണ്. ഈശ്വരൻ ഈ ജഗത്ത് ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരൻ സർവശക്തനാണ്. അതിന്റെ അലൈൻമെന്റ് മനുഷ്യനെ തെറ്റിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മനുഷ്യനെക്കാളും ശക്തിയുള്ളവനാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ സർവശക്തനാണ്, സർവജ്ഞനാണ്, പിന്നെന്താണ്? പരമകാരുണികനാണ്. ഇത് മൂന്നും ഒത്തു വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. അല്ല, ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും, പരമകാരുണികനെന്ന് പറഞ്ഞാൽ ചോദിക്കും. അപ്പോ ഈശ്വരന്റെ ജഗത്തിനെ മാറ്റം വരുത്താൻ മനുഷ്യൻ ഈശ്വരനെക്കാളും വലിയ ആളാണ് ആണോ? ഈ പറയുന്നത് മനസ്സിലാകുന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഈശ്വരന്റെ സർവശക്തൻ. അങ്ങനെ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിക്കുമ്പോ ഈശ്വരൻ എന്ത് ചെയ്യണം? ഈശ്വരൻ സർവശക്തനല്ലേ, ഈശ്വരൻ അതിനെ അനുവദിക്കും. ഒരാള് പറയും, ഒരാള് പറയും. എന്താണ് പറയുന്നത്? ഒരാള് പറയും, എന്നാലേ കേൾക്കാൻ പറ്റൂ. ഗാഗൽ റിപ്പോർട്ട് എന്തിനാ ഈശ്വരൻ? ഈശ്വരൻ ഗാഡുകളുടെ റിപ്പോർട്ട് വായിച്ചിട്ടാണോ കാര്യങ്ങൾ നോക്കി പറയുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതൊന്നും ഈശ്വരന് ആവശ്യമില്ല. മനസ്സിലായോ? ഗാഡ്ഗിലെ റിപ്പോർട്ടൊക്കെ മനുഷ്യനാണ്, ഈശ്വരന് ഇതെല്ലാം അറിയാം. അപ്പൊ ഈശ്വരന്റെ സൃഷ്ടിയില് മനുഷ്യനെങ്ങനെ കടന്നു കയറും? ഈശ്വരൻ അത് പറയുന്ന ഈശ്വരൻ എന്ന് വെച്ചാൽ സർവജ്ഞൻ, സർവശക്തൻ, പരമകാരണം, ഇതാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ആ ഈശ്വരനെ കുറിച്ചാണ് പറയുന്നത്. എന്ത്? അന്നവസ്ത്രാദി മുട്ടാതെ അതെന്താ അറിവാണ്. നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു തമ്പുരാനെന്ന് പറയുന്നത്, അത് സർവജ്ഞനും സർവശക്തനും പരമകാരുണികനായ ഈശ്വരനാണ്. അങ്ങനെ ഒരു ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രശ്നം തീർന്നു, നാസ്തികനായി. ഇപ്പൊ തത്വത്തിൽ സർവജ്ഞത്വം, സർവശക്തിത്വം ഇതൊക്കെ ഉണ്ടോ തത്വത്തിൽ? അപ്പൊ ഈശ്വരൻ എന്നൊക്കെ പറയും, നമ്മളൊരു ധാരണ പറയാവുന്നേ ഉള്ളൂ, അങ്ങനെയൊന്നില്ലെന്നാണ്. അല്ല ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, കൃത്യമായി പറയും. ഈശ്വരൻ സർവജ്ഞനും സർവശക്തനും പരമകാരുണികനും. ഒരുപാട് പറയാതെ കൃത്യമായി പറ, നീട്ടി നീട്ടി പറഞ്ഞു പോയി. ഈശ്വരനില്ല അപ്പൊ, അത് തീർന്നു. അപ്പൊ ചോദ്യമില്ല, ഉള്ളവരുടെ അടുത്താണ് ഈ ചോദ്യം. അവര് പറയട്ടെ, ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നവർക്ക് ഈ ചോദ്യമാണ്. അവര് മറുപടി പറയും ഇല്ല. അപ്പൊ ഇനി ഇതിനെ കുറിച്ചൊന്നും പറയണ്ട, ചോദ്യമില്ല. ഈശ്വരൻ ഉണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം. ഈശ്വരനില്ലെങ്കിൽ പ്രശ്നം അത്, പിന്നെ ചർച്ചയില്ല. ഈ 2500 വർഷമായി ഈ വിഷയത്തെ ഡിബേറ്റ് നടക്കുന്ന ആരാണോ, എത്തിയസ്റ്റുകളും തിയസ്റ്റുകളും തമ്മിലാണ്, അതായത് ആസ്തികന്മാരും നാസ്തികന്മാരും. അപ്പോ ആസ്തികന്മാർ പറയണ ഈശ്വരനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ചയില്ല. ഇല്ലെങ്കിലും പിന്നെ ഈ പ്രോബ്ലം ഓഫ് ഹെവൻ എന്ന് പറയുന്ന പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ മനുഷ്യന്റെ എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ, ഇതിന് കാർഗിൽ റിപ്പോർട്ടെന്നോ എന്നൊക്കെ പറയണെങ്കിൽ, അവിടെ ഈശ്വരൻ അതിനെ കൂടി ചിന്തിച്ചിട്ട് വേണം പറയാൻ. മനുഷ്യൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ആ കുഴപ്പങ്ങളെ സർവജ്ഞനായതുകൊണ്ട് മുൻകൂട്ടി അറിഞ്ഞ് അതിനെയൊക്കെ പരിഹരിക്കേണ്ട ആരുടെ ജോലി? ഈശ്വരന്റെ ജോലിയാണ്. ഈശ്വരന്റെ ശക്തിക്ക് അപ്പുറം മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ എന്ന് വെച്ചാ പറയണെന്താണ്, മനുഷ്യരെ ശിക്ഷിക്കണം, മനസ്സിലായോ? അപ്പൊ ഒരു എന്താണ്, മാതാപിതാക്കൾക്ക് കുട്ടികളുണ്ടായി, ആ കുട്ടികളെ നേരെ വളർത്തിയില്ല, വളർന്നവര് എന്താണ് കുറ്റവാസനയുള്ളവരും കൊലപാതകികളുമായി, എന്നിട്ട് മാതാപിതാക്കൾ അവരെ ശിക്ഷിക്കുന്നു. അപ്പോ ശരിയായ മാതാപിതാക്കൾ എന്ത് ചെയ്യണം, അവരെ നേരെ വളർത്തിക്കൊണ്ടുവരണം. അപ്പൊ ഈ മനുഷ്യരെയൊക്കെ നേരെ വളർത്തിക്കൊണ്ടുവരേണ്ട ജോലി ആരുടെ ജോലിയാണോ, സർവശക്തനായ ഈശ്വരനാണ്. അത് ചെയ്യാതെ ഈ മനുഷ്യരെ ശിക്ഷിക്കാൻ ഈശ്വരന് അവകാശമുണ്ടോ? സാധാരണ മനുഷ്യർക്ക് പോലും അവകാശമുണ്ട്. നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് നിങ്ങളുടെ മക്കള് തലയിരിഞ്ഞു പോയെങ്കിൽ അവരെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ മനുഷ്യൻ അവന്റെ തെറ്റുകൾ പറയട്ടെ, മുഴുവൻ പറയട്ടെ, മനുഷ്യൻ അവന്റെ തെറ്റുകൾ ചെയ്യുന്നതിന് ഈശ്വരൻ ശിക്ഷിക്കുകയാണെങ്കിൽ അവിടെ കുറ്റം ഈശ്വരനാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ സർവശക്തനാണ്, സർവജ്ഞനാണ്. ഇവൻ തെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്, ഇവ ഒരാളെ കൊല്ലാൻ തുടങ്ങുകയാണ്, ഈശ്വരൻ അവിടെ തടയണം, നീ കൊല്ലരുത്. എന്തുകൊണ്ട്? ഈശ്വരനുള്ള ശേഷിയുണ്ട്, മനസ്സിലായോ? അപ്പൊ അവിടെ ഈശ്വരൻ, ഈശ്വരന്റെയിലാണ് മുഴുവൻ നിയന്ത്രണം. അപ്പോ ഈ ലോകത്ത് ഒരു മനുഷ്യനും തെറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഉത്തരവാദിത്വം ആർക്കു വരും? ഈശ്വരന് വരും. കാരണം ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമാണ്. അപ്പോ ഇത് മൂന്നും അംഗീകരിച്ചുകൊണ്ട് സർവജ്ഞനും സർവശക്തനും പരമകാരുണികനുമായ ഒരു ഈശ്വരനെ അംഗീകരിച്ചുകൊണ്ട് ഈ അധർമ്മത്തെ എങ്ങനെയെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അതൊക്കെ ഈശ്വരനാ തീരുമാനിക്കണ്ട, നമ്മളല്ല. ഈശ്വരൻ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഈശ്വരൻ ആരാണോ, ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താണോ, നാവികനെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്, ഇതുവഴിയൊക്കെ വള്ളം തുഴഞ്ഞു പോകുന്ന ആളാണ് ഈശ്വരൻ. അങ്ങനെയല്ല എന്റെ അർത്ഥം. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവജ്ഞനും സർവശക്തനും പരമകാരുണികനുമാണ്. ഈ ആശയം മനസ്സിലിരിക്കണം. ഈശ്വരവാദികളല്ല ഈശ്വരനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ അന്നീ ചോദ്യം. അല്ലാതെ നാവികൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ബോട്ടിന്റെ ഡ്രൈവറാണ്, അങ്ങനെ ധരിക്കരുത്. ആദ്യം ഇതിനെ അംഗീകരിക്കണം, ഈശ്വരനെന്ന് പറഞ്ഞു. ഈശ്വരൻ അങ്ങനെ ആയാലേ പറ്റൂ. എന്തുകൊണ്ട്? ഈ ജഗത്തിനെ സൃഷ്ടിക്കണമെങ്കിൽ ഈശ്വരൻ സർവജ്ഞനായാലേ പറ്റൂ, സർവശക്തി ഉണ്ടായിരുന്നാലേ പറ്റൂ. പിന്നെ ഈ ജീവികളെ സംബന്ധിച്ച് ഈശ്വരൻ കരുണയുള്ളവനാണെന്ന് കരുതിയാലെ ഈ ജീവികളെല്ലാം ഈശ്വരനെ ആശ്രയിക്കത്തുള്ളൂ, പ്രാർത്ഥിക്കത്തുള്ളൂ. ഇങ്ങനെ പറയത്തുള്ളൂ. എന്താണ് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്നവനെന്ന് പറയണമെങ്കിൽ ഈശ്വരൻ അതിനുള്ള കരുണയുള്ളവനാണെന്ന് അവന്റെ ഉള്ളിൽ ബോധം വേണം. എന്നാലേ അവൻ അങ്ങനെ പ്രാർത്ഥിക്കും. ആണെങ്കിൽ പിന്നെ എന്തിനാ അന്നവസ്ത്രാദി മുട്ടാതെ ഒരാൾക്ക് തന്നു രക്ഷിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത്, അത് വ്യക്തമായി പറയുന്നത് എന്താണ്? ഈശ്വരന്റെ കാരുണ്യത്തെയാണെന്ന് വെച്ചാൽ നമ്മൾ അന്നം കഴിക്കുന്ന ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാണ്. എല്ലാ മതങ്ങളിലും അതാ വിശ്വാസം. ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളൊക്കെ അന്നം കഴിക്കുന്നത്, ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഈശ്വരന്റെ കരുണയുള്ളവനായി സ്വീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അത് വേറൊരു വിഷയം, അത് ആർക്ക് ആവശ്യമുണ്ടെന്നുള്ളതല്ല വിഷയം. ഈശ്വരനും അധർമ്മവും തമ്മിൽ എന്താണ് അത് തമ്മിലുള്ള ബന്ധം എന്തെന്നുള്ളതാണ്, അവരുടെ ആവശ്യമെന്നുള്ളതല്ല. അപ്പൊ ഇത് ശരിക്കും തത്വചിന്തയുടെ വിഷയമാണ്. അപ്പോ സർവജ്ഞനും സർവശക്തനും പരമകാരുണികനുമായ ഒരു ഈശ്വരനെ അംഗീകരിക്കുമ്പോൾ ഇവിടെ വരുന്ന ഈ തിന്മകൾക്ക് എന്ത് സമാധാനം പറയും? അതാണ് വിഷയം. അതിന്റെ പൊളിറ്റിക്സ് ഒന്നുമല്ല. അതിന് നമ്മൾ ആലോചിച്ചാൽ എന്ത് മറുപടി കിട്ടുമെന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇത് പുറത്തുപോയി ആൾക്കാരടുത്ത് ഇതൊക്കെ പാടിയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കഷ്ടകാലത്തിന് ഏതെങ്കിലും വിവരമുള്ളവൻ എന്റെ മുമ്പിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും ഇല്ലേ? കഷ്ടകാലത്തിന് ഞാൻ സംഭവിക്കും. ആ ഇനി കർമ്മഫലം എന്ന് പറയണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പൊ കർമ്മഫലം അത് തന്നെ എടുക്കുക സമയം. കർമ്മഫലം എന്ന് വെച്ചാൽ എന്താണോ, മനുഷ്യന് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് എന്തുവരും ഫലമുണ്ടാവും. ഞാൻ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് ഫലം കൊടുക്കുന്നത്. അപ്പൊ ഈ ദുഃഖം ദുരിതം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് അല്ലേ? അപ്പൊ കർമ്മത്തിന്റെ ഫലമാണെങ്കിൽ ഈ ദുഃഖം ദുരിതം ഇതൊക്കെ ഞാൻ അനുഭവിച്ചേ മതിയാവും. ഒന്ന് ഒരു പ്രശ്നം. അപ്പോ ദൈവമേ കാത്തുകൊള്ളുന്ന പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ട് അവിടെ അല്ല, അത് വരട്ടെ, അത് ആദ്യം ഇത് തീരട്ടെ. അല്ല അതിനൊക്കെ സമാധാനം പറയാം. അങ്ങ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ട് എന്റെ കർമ്മഫലം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചേ തീരും. പിന്നെ ദൈവത്തിന് അതിനെന്താ റോള്? അത് മാത്രമല്ല, കർമ്മം ഫലം ദൈവത്തെക്കാളും വലുതാണ് കർമ്മം എന്ന് വരും. കാരണം കർമ്മം അവശ്യം ഫലം കൊടുക്കുമെങ്കിൽ അത് ദൈവത്തിനൂടെ വിടാൻ പറ്റില്ല. കാരണം ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന എന്താണ്? കർമ്മഫലമായിട്ടാണ്. നിങ്ങൾ പറയുന്ന കർമ്മഫലം അനുഭവിച്ചതിനെങ്കിൽ പിന്നെ ദൈവം എന്തിനാ അവിടെ? ദൈവത്തിന് അതിൽ ഒരു റോളുമില്ല. ഇതാണ് മീമാംസകന്മാർ പണ്ടേ പറഞ്ഞു. അവർ പറഞ്ഞു ദൈവത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? കർമ്മം ഫലം കൊടുത്തോളും പിന്നെ ദൈവം എന്ത് ചെയ്യാനവിടെ? ദൈവത്തിന്റെ ആവശ്യമില്ല എന്നവർ പറയാൻ കാരണം, ജൈമിനിയന്മാർ പറയാൻ കാരണം അതാണ്. ആ അപ്പോ കർമ്മത്തിന്റെ ഫലം നിശ്ചിതമല്ല എന്ന് വരും. എന്നുവെച്ചാ ദൈവത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ കർമ്മഫലത്തിന് വ്യത്യാസം വരുമെങ്കിൽ ഈ കർമ്മവും ഫലവും എന്നുള്ളതിന് കൃത്യമായ ഒരു നിയമമില്ലെന്ന് വരും. അപ്പൊ ശരി, നിങ്ങൾ ദുഃഖഫലം അനുഭവിക്കാൻ നേരത്ത് നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ച് ദൈവം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി എന്തെങ്കിലും കർമ്മം ചെയ്യുന്നു എന്നിരിക്കട്ടെ, ദൈവം വിചാരിക്കുകയാണ് അവര് സ്വർഗം കൊടുക്കണ്ട. അപ്പൊ നിങ്ങൾ സ്വർഗം നഷ്ടപ്പെടും. കാരണം ദൈവത്തിന് ഏത് ഫലത്തിനും ഇടപെടാം. ദുരിതഫലത്തിന് മാത്രമല്ല പുണ്യഫലത്തിനും ഇടപെടാമെന്ന് വന്നു കഴിഞ്ഞാൽ എന്തുവരും? മനുഷ്യൻ കർമ്മം ചെയ്യത്തില്ല. എന്തുകൊണ്ട്? കർമ്മത്തിന് നിശ്ചിതമായി ഫലം കൊടുക്കാൻ പറ്റില്ല. അല്ല, ദൈവം അധികം ഇടപെടും. അപ്പൊ ഇത് ദുഃഖത്തെ മാത്രം നോക്കരുത്. കർമ്മത്തിന് സുഖവും ദുഃഖവും ഫലമുണ്ട്. അപ്പോ കർമ്മഫലത്തെ അപ്പൊ നിങ്ങൾ പറഞ്ഞ സിദ്ധാന്തം തന്നെ പോയി എന്താണ്? കർമ്മം അനുസരിച്ചാണ് ഫലം. അല്ല, അപ്പൊ നിങ്ങൾക്ക് പറയേണ്ടി വരും കർമ്മത്തിന്റെ ഫലം അനുസരിച്ചുള്ള ഫലം ദൈവത്തിന്റെ താല്പര്യം അനുസരിച്ചാണ് ഫലം എന്ന് പറയേണ്ടി. അപ്പൊ കർമ്മസിദ്ധാന്തം തന്നെ പോയി. കർമ്മസിദ്ധാന്തം കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഒരു ഭാഗം മാത്രം കൊണ്ടാപ്പോ, രണ്ട് ഭാഗവും കാണും. അപ്പൊ നിങ്ങൾ പറയേണ്ടി വരും എന്താണോ, ദൈവത്തിന്റെ ഇച്ഛ അനുസരിച്ചാണോ ഫലം, അതോ കർമ്മത്തിനനുസരിച്ചാണോ ഫലം? അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഇച്ഛയെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യരെല്ലാം എന്തുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നു? എന്തുകൊണ്ട് അവിടെ ദൈവത്തിന്റെ ഇച്ഛ വന്നില്ല? കർമ്മഫലത്തിൽ ദൈവത്തിന് ഇടപെടാമല്ലോ. അപ്പൊ ഇത്രയും മനുഷ്യർ ദുരിതം അനുഭവിക്കുമ്പോ ഇന്നലെ പ്രസവിച്ച കുട്ടി വരെ ചത്തുപോയി. എന്തുകൊണ്ട്? ദൈവം അവിടെ ഇടപെട്ടില്ല. ദൈവത്തിന് കർമ്മഫലത്തിൽ ഇടപെടാമെന്നാണ് നിങ്ങളിപ്പോ പറഞ്ഞത്. വീണ്ടും അതേ ചോദ്യം വരും, പഴയ ചോദ്യം. പലതും തലയിൽ കയറുന്നുണ്ട്. ഉണ്ടാ പിന്നെന്തുണ്ടായിരിക്കും? ഉം ദൈവം ഇച്ഛിക്കുന്ന ഫലം തരുന്നു എന്ന് വെച്ചാൽ പിന്നെ കർമ്മം കൊണ്ട് ഫലം എന്നുള്ള ആ സിദ്ധാന്തം പോയി. അങ്ങനെ അതേന്നെ അവിടെ ഈ കർമ്മഫലമാണല്ലോ. പൂർവ്വജന്മദോഷം എന്ന് പറഞ്ഞാലും കർമ്മഫലമാണ്. പൂർവ്വജന്മം കൊണ്ട് കുട്ടികൾ മരിക്കുന്നു എന്ന് പറഞ്ഞാലും കർമ്മഫലമാണ്. ദൈവം അതിനെ മാറ്റുമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിനെ മാറ്റമായിരുന്നല്ലോ, ജനിച്ചേ ഉള്ളൂ. ദൈവത്തിന് കർമ്മഫലത്തിൽ ഇടപെടാമെന്നുണ്ടെങ്കിൽ പരമകാരുണികനാണ് ദൈവം. ഇപ്പൊ എന്ത് ചെയ്യും? അതിനിടപെട്ടിട്ട് കർമ്മഫലത്തെ മാറ്റാം. ഈശ്വരന് കാരുണ്യമുണ്ടല്ലോ. പിന്നെ നിങ്ങളൊക്കെ ചിലപ്പോ ഈ സ്ഥലത്തൊക്കെ പോയി തന്നെ അവരെ കൊണ്ടത് എന്താണ് ദൈവമേ കാത്തുകൊള്ളുക എന്ന് നിങ്ങൾ പാട്ട് പാടിച്ചിരിക്കും, അവരൊക്കെ പാടിയിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഫലം അവർക്ക് വേണ്ടേ? വേണോ? വേണ്ടേ? അപ്പൊ ദൈവം ഇടപെടണ്ടേ? ഇവരെ കൊല്ലാതെ നോക്കണ്ടേ? നിങ്ങൾ ധർമ്മപ്രചാരകരല്ലേ? നിങ്ങൾ ഇവിടെയൊക്കെ പോയതിന്റെ ആൾക്കാരെ കൊണ്ട് പാട്ട് പാടിക്കില്ല എന്താണ് ദൈവമേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ഫലം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒരു ഫലം വേണമല്ലോ. ബാക്കി ആലോചിച്ച് പറഞ്ഞു മതി, ഒരു സമയങ്ങളുണ്ട്.